66 ദശകം. അലർശരനാൽ യുവശകളായി അരികിലണഞ്ഞൊരു സുന്ദരാംഗികളെ സകരുണനെന്നാകിലുമൊട്ട് എതിരുകൾ ചൊല്ലിട്ടുവാട്ടി ഹൃദയങ്ങൾ വാനിലെ മാമുനിമാരെ കേൾപ്പിപ്പാനോദിനി സതീധർമ്മം ധാർമ്മികമാന്തവ വചനം നിർമ്മല ഹേ കർമ്മമേവനോർത്തിയിടാം കരളെരിയമ്പടി കേണാർ കളവാണികളങ്ങിതിർത്തു ചെന്നപ്പോൾ അരുതരുതേ കരുണാബ്ധേ വെടിയരുതെന്നെത്രയും കരഞ്ഞല്ലോ അവരു കരഞ്ഞു പറഞ്ഞതിലലിയുകയാൽ മാനസം മുരാരേ നീ അവരുടെ കൂടെ ഇറങ്ങി യമുനാമണ മെത്തമേൽ കളിച്ചീടാൻ ചന്ദ്രികയാൽ തെളിവിയലും സുന്ദര യമുനാ നദീ മണൽത്തട്ടിൽ ഗോപികമാരുടെ കൂച്ച പടമവിടെ പിരിച്ചിട്ടിരുന്നു ഭഗവൻ നീ രസകരമാം കളിവാക്കാൽ കൈകളമർത്തിയും എടുത്തു ചുംബിച്ചും ഗാഢമണച്ചുമുണർന്നും സുമചര പീഡാർത്തിയേറ്റി നീ രസികൻ വസനമെടുത്തന്നേ നീ വസനാക്ഷേപ പ്രതിജ്ഞയും നൽകി കുസുമായുധ വിവശകളിൽ സസുഖമതും സ്വാർത്ഥമാക്കി നീ ഭഗവൻ തെല്ലു വിയർപ്പോലും നിൻമുല്ലച്ചിരി വിലസിടുന്ന മുഖകമലം നന്ദകുമാര ജഗത്രയ സുന്ദര സുഖമാർന്നു ചേർന്നു നല്ലാർകൾ പിരിയവേ അംഗാരമയൻ പരമൊത്തുവെങ്കിലോ ശൃംഗാരമയൻ ഇപ്പോഴും അംഗാരമയൻ ശിൽപുരുഷാ നാരിമാർത്തിദാശ്ചര്യം രാധാ തുങ്കസ്തന പരിരംഭ വിലോലാശയൻ്റെ ഭഗവാന്റെ പതകമലം പണിയുന്നേൻ പവനപുരാധീശ നീക്കടേ രോഗം.